മായ മായയെ കുറിച്ചാണ് പറഞ്ഞത്. മായയാം മൻപക്കും ബ്രഹ്മമേകിടുന്നു പാരം. തത്വചിന്ത ചെയ്യുന്നവന് ഏകത്വജ്ഞാനമാണ്. അല്ലാത്തവരെ സംബന്ധിച്ച് മായ പല ഭ്രമത്തെ ഉണ്ടാക്കും. അതാ പറഞ്ഞത്. ഈ മായ എന്ന് പറയുന്നത് അദ്വൈതത്തിലൊരു പ്രധാന ചർച്ചാ വിഷയമാണ്. എന്താണ് മായ? അതിനിവിടെ ഗുരുദേവനും പലതരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് എന്താണ് മായ. അതിന് ദർശനമാലയുടെ നാലാമത്തെ ദർശനം മായാ ദർശനം എന്നതിനെ കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിൽ 10 ശ്ലോകങ്ങളിലും മായയെക്കുറിച്ച് തന്നെ വിശദീകരിക്കുകയാണ്. മായ എങ്ങനെയൊക്കെയാണോ മുമ്പ് പൂർവാചാര്യന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതെല്ലാം അവിടെ സംഗ്രഹിച്ചിരിക്കുന്നു. മായ എന്ന് പറയുന്ന ശബ്ദം, ആ ശബ്ദത്തിൽ നിന്ന് തന്നെ അതിന്റെ അർത്ഥം കിട്ടും എന്നുള്ളതാണ്. ശബ്ദ നിർവചനത്തിലൂടെ തന്നെ കിട്ടുന്ന അർത്ഥം അതാണ് അതിന്റെ ശരിയായ അർത്ഥം. എന്ന പറയുന്നത് ന വിദ്യതേ യാ സ മായ വിദ്യ അവിദ്യ പര അപര തമ പ്രധാനം പ്രകൃതി ബഹുധ സൈവ ഭാസത്തെ. ഇത് മായയുടെ ഒരു തരത്തിലുള്ള വ്യാഖ്യാനമാണ്. ഇനി മറ്റു തരത്തിലും വ്യാഖ്യാനിക്കും. മായ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നില്ല. മായയുടെ ഒരു വ്യാഖ്യാനമാണ് നവീത്യതേ യാസ മായ. ഇതാണ് മായയുടെ ഒരു നിർവചനം എന്ന് പറയുന്നത്. ഈ നിർവചനത്തിന്റെ പ്രത്യേകത അതാ ശബ്ദത്തിന്റെ അർത്ഥവുമായിട്ട് ഒത്തുപോകുന്നതാണ്. വിദ്യത എന്ന് വെച്ചാൽ ഉള്ളത്, നിലനിൽക്കുന്ന ഒന്ന്. എന്നാ വിദ്യത എന്ന് പറയുമ്പോൾ ഇല്ലാത്തത്, എന്നാ ചേർക്കും വന്ന് ചെയ്താർക്കും കിട്ടും. വിദ്യതേ മായ സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് യാ എന്ന് പറഞ്ഞു. യാതൊന്നാണോ നവിദ്യതെ ഇല്ലാത്തത്, നിലനിൽപ്പില്ലാത്തത്. സമായ അതാണ് മായ. ഇതാണ് മായയുടെ നിർവചനം. അദ്വൈതികൾ പൊതുവെ പറയുന്നു, ഗുരു മാത്രമല്ല. വിദ്യതേ സ മായ ഭവതി എന്ന് അതെന്നാണോ നിലനിൽക്കാത്തത് അതാണ് മായ. നിലനിൽക്കാത്തത് എന്ന് പറഞ്ഞു ഇല്ലാത്തതെന്നാണ്. ഇല്ലാത്തതിന് പിന്നെ എങ്ങനെ ഒരു പേര് വരുന്നത്? ഇല്ലാന്ന് വെച്ചാൽ ഇല്ല, ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ഇല്ലാത്തതിനെ പ്രത്യേകിച്ച് ഒന്നാക്കി പറയുന്ന എങ്ങനെ? ഇവിടെ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോ എന്റെ മുമ്പിൽ ഇപ്പോ ആനയില്ല, ആന ഇപ്പൊ ഇവിടെ ഇല്ലാത്തതാണോ? ഇപ്പൊ ഏതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. ആന പോലെ ആനയില്ല, അതുകൊണ്ട് അത് മായയാണ്. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എങ്ങനെ? പലതരത്തിൽ വ്യാഖ്യാനിക്കും. ഒന്ന് പ്രധാനമായിട്ട് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ ഇല്ലാത്തത്, അങ്ങനെ പറയും. ഇപ്പൊ പരമാർത്ഥത്തിൽ ഇല്ലാത്തത് എന്തോ അതാണ് മായ. ഇപ്പൊ ചോദിക്കും പരമാർത്ഥത്തിൽ ഉള്ളതുണ്ടോ? പരമാർത്ഥത്തിൽ ഉള്ളതാണ്, അതിനാണ് നമ്മൾ തത്വം, സത്ത, സച്ചിദാനന്ദം, ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ് എന്നെല്ലാം പറയുന്നു. അത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നു. ഇല്ലാത്തതെന്ന് ഇവിടെ പറയുന്നത് ആപേക്ഷികമായിട്ടാണ്. ഒന്നിനെ അപേക്ഷിച്ച് പറയും, ഇത് സ്വതന്ത്രമായി അതിനൊരു നിലനിൽപ്പില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ഇല്ലാത്ത. അല്ലാതെ നമ്മൾ സാധാരണ ഇവിടെ രാമനില്ല, കൃഷ്ണനില്ല എന്ന് പറയും പോലെ അല്ല. അതിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പ് ഇല്ല എന്ന്. അതും എങ്ങനെ ആപേക്ഷികമാണ്? എങ്ങനെയാണോ ബ്രഹ്മത്തിന് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായ ഒരു നിലനിൽപ്പുള്ളത്, നിലനിൽക്കുന്നുള്ളു എന്നുവെച്ചത് ഏത് കാലത്തും ഏത് ദേശത്തും നിത്യമായി നിലനിൽക്കുകയാണ്. അതാണ് ബ്രഹ്മത്തിന്റെ സവിശേഷത. അതിനെ അപേക്ഷിച്ച് പറയണം അതുപോലെ നിലനിൽക്കാത്തതാണ് മായ. അപ്പൊ അത് ചുരുക്കത്തിൽ വേണമെങ്കിൽ പറയാം, അതൊരു തത്വമല്ല. അപ്പൊ നിലനിൽക്കാത്തത് ഏതോ, സ്വതന്ത്രമായി നിലനിൽക്കാത്തത് ഏതോ, അതാണ് മായ എന്ന് പറയുമ്പോൾ അതൊരു നിഷേധാത്മകമായി പറയാണ്. ഇവിടെ രണ്ടായി തിരിക്കുകയാണ്, ഒന്ന് ആത്മാവ്, മറ്റൊന്ന് അനാത്മാവ്. ഒന്ന് ബ്രഹ്മം, മറ്റൊന്ന് ബ്രഹ്മഭിന്നമായതല്ല. അല്ല, അടുത്ത ഒന്നുകൂടി തന്നെ വിശദീകരിക്കും അടുത്ത പദ്യത്തിൽ. എന്നാലും പൊതുവേ ഒന്ന് ബ്രഹ്മം, ബാക്കിയുള്ളതല്ല ബ്രഹ്മഭിന്നമായതല്ല. ഈ ബ്രഹ്മഭിന്നമായിരിക്കുന്ന എല്ലാത്തിനെയും ചേർത്ത് ഒരുമിച്ച് പറയുന്നതാണ് എന്ത് മായ എന്ന് പറയുന്നത്. മായ എന്ന് പറയുന്നത് കാരണത്തെയും പറയും കാര്യത്തെയും പറയും, രണ്ടിനെയും പറയും മായ. അപ്പൊ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നത് മായാ കാര്യമാണോ എന്ന് പറയും. അപ്പൊ ഇത് മായാ കാര്യം എന്ന് പറയുമ്പോൾ മായയുടെ കാര്യം. ഇപ്പൊ കാരണമായിട്ടൊരു മായയുണ്ട്, കാര്യമായിരിക്കുന്ന ജഗത്തും പ്രപഞ്ചവും മായയാണ്. ആ കാര്യകാരണങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നുണ്ട്, അതാണ് അതിന് പരമാർത്ഥ സത്യം എന്ന് പറയും. ഇങ്ങനെയാണ് അദ്വൈതത്തിൽ ഇതിനെ വിശദീകരിക്കുന്നത്. പരമാർത്ഥത്തിൽ ഒന്ന് ഉണ്ടെങ്കിൽ അതിനപേക്ഷയെ പറയാൻ പറ്റും, മറ്റൊന്ന് പരമാർത്ഥത്തിൽ ഇല്ല. അപ്പോ പരമാർത്ഥത്തിലുള്ള അതാണ് സത്ത. അതിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പരമാർത്ഥത്തിലില്ല എന്ന് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഈ മായ എന്ന് പറയുന്നത് ജഗത്തിന് കാരണമാണ്. ഈ ജഗത്തെന്ന് പറയുന്നത് അതിന്റെ കാര്യമാണ്. നാമരൂപമായിരിക്കുന്ന ഈ ജഗത്ത്, അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞ നാമരൂപമാണ് ജഗത്ത്. അതിന് അതിന്റെ വലിപ്പം എത്രയുണ്ടെന്നുള്ളത് നിശ്ചയിക്കാൻ കഴിയത്തില്ല. ഇതിന്റെ ആദ്യം അന്തവും മനുഷ്യനെ നിർണയിക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും വിപുലമായിരിക്കുന്ന, ഗഹനമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഒരു ശക്തി മായാശക്തി എന്ന് പറയുന്നു. ആ ശക്തിയുടെ കാര്യമായ പ്രപഞ്ചം. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രപഞ്ചം നമ്മുടെ അനുഭവത്തിലുള്ളപ്പോൾ നമ്മൾ അവിടെ നമുക്ക് ഊഹിക്കാം, ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാകണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടായിരിക്കണം. ആ ശക്തിയാണ് മായ, ഊഹിക്കുകയാണ്. അല്ല, അങ്ങനെ ഇതുണ്ടാവും. അതിന്റെ പിന്നിലൊരു ശക്തി ഉണ്ടായത് കഴിയത്തുള്ളൂ, ഇതുണ്ടാകണമെങ്കിൽ. കാരണം അത് ഉണ്ടാകണമെങ്കിൽ എന്ന് പറയാൻ എന്താണ് കാരണം? ഇവിടെ പ്രപഞ്ചത്തിലെല്ലാം നമ്മൾ കാര്യങ്ങളായിട്ട് അനുഭവിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഭൂമിയും, ഭൂമിക്കകത്തുള്ള പർവ്വതവും സമുദ്രവും എല്ലാം കാര്യങ്ങളായിട്ടാണ്, ഉണ്ടായതായിട്ടാണ് നമുക്ക് അനുഭവം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാകുന്ന ഒരു ശക്തി ഇതിന്റെ പിന്നിലുണ്ടായിരിക്കണം എന്ന് ഊഹിക്കുകയാണ്. ആ ശക്തിയെ നമുക്ക് നേരിട്ട് കണ്ടിട്ട് ഇതാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ നമുക്ക് ഊഹിക്കാം ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അത് പരമാർത്ഥത്തിലില്ലാത്തതാണ്. ഈ പരമാർത്ഥത്തിലില്ലാത്തതാണെന്ന് പറയുമ്പോൾ എന്റെ അർത്ഥം എന്താണ്? അതിന് ഉള്ളതെന്നും പറയാം. പരമാർത്ഥത്തിലില്ല എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഉള്ളതാണല്ലോ, പരമാർത്ഥത്തിൽ ഉള്ളതല്ല, അപ്പോൾ ഉള്ളതാണ്. അതെങ്ങനെ ഉണ്ടാകും? നമ്മുടെ അനുഭവത്തിൽ പ്രപഞ്ചമുണ്ട്, അത് മായ കാര്യമാണ്. പ്രപഞ്ചം നമ്മുടെ അനുഭവത്തിൽ ഉണ്ടല്ലോ. പ്രപഞ്ചം നമ്മുടെ അനുഭവത്തിൽ നിൽക്കുന്നുണ്ട്, എന്നാൽ അത് പരമാർത്ഥമാണെന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കും. നമ്മുടെ അനുഭവത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും മാറുന്നതും നശിക്കുന്നതുമായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ അനുഭവം വെച്ച് ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒന്നാണ് പ്രപഞ്ചം. നശിച്ചു പോകുന്നതാണ്, മാറുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. ഇത് മാറി നശിച്ചു പോകുന്നതാണെങ്കിൽ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നിൽക്കും? നിൽക്കത്തില്ലല്ലോ. പ്രപഞ്ചത്തിന്റെ മാറ്റവും നാശവും കണക്കിലെടുത്താലും അതില്ലാത്തതാണ്. ആ രീതിയിലാണെങ്കിലും അങ്ങനെയും പറയാം. മാറുക എന്ന് വെച്ചാൽ അതിന്റെ പൂർവ്വരൂപത്തെ വിടുന്നു, പുതിയ രൂപത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ പൂർവ്വരൂപം നശിച്ചു പോയല്ലോ. പൂർവ്വരൂപമില്ല എന്ന് പറയാം, പിന്നെ അത് പൂർണ്ണമായും അങ്ങ് നശിച്ചു പോകും. ഏതെങ്കിലും തരത്തിൽ നാശം എന്ന് പറയുന്നത് ഒരു രൂപാന്തരമാണ്, പക്ഷെ അത് നശിച്ചുപോകും, നമ്മുടെ അനുഭവത്തിൽ വരുന്നേയില്ല. അങ്ങനെയാണെങ്കിൽ അതില്ലാത്ത ഇപ്പൊ അതില്ല എന്ന് പറയാം. അല്ലേ, നമ്മുടെ പൂർവികന്മാരെല്ലാം ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ്, അവരെല്ലാം നശിച്ചു പോയി. ഇപ്പൊ ഇല്ലാന്നാ നമ്മൾ പറയുന്നു, ഉണ്ടെന്ന് പറയത്തില്ലല്ലോ. ഇല്ലെന്നേ പറയാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് അവരെന്ന് പരമാർത്ഥ വസ്തുക്കളല്ല. അപ്പോ അങ്ങനെ ആ ഒരർത്ഥത്തിലും ഇതില്ലാത്തതെന്ന് പറയാം, അതിന് മറ്റർത്ഥങ്ങളും ഉണ്ട്. അപ്പൊ പ്രപഞ്ചത്തെ സംബന്ധിച്ച് മായാകാര്യമായ ഇതാണ് എന്ന് പറയുന്നു, അത് നശിക്കുന്നതാണെന്ന് പറയുന്നു, മാറുന്നതാണെന്ന് പറയുന്നു. ഇപ്പൊ എല്ലാ അർത്ഥത്തിലും അതില്ലാത്തതെന്ന് പറയാം. പക്ഷെ ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? അത് നിത്യമാണ്, അതിന് നാശം ഇല്ല, അതിന് മാറ്റം ഇല്ല. അത് മാറ്റം ഉള്ളതായിട്ടോ നശിക്കുന്നതായിട്ടോ ഉള്ള ഒന്നല്ല. അതാണ് ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിനപേക്ഷിച്ചാണ് പറഞ്ഞതുകൊണ്ടാണ് മായയും മായാകാര്യവും. മായാകാര്യവും മായാമയം എന്ന് പറഞ്ഞാൽ മായാകാര്യം എന്നാണ്, അത് മായ തന്നെ. അതാണ് പറയാറുണ്ട്, മണ്ണിൽ നിന്നുണ്ടാക്കിയ പാത്രം മണ്ണ് തന്നെ. അപ്പൊ മായയിൽ നിന്ന് ഉണ്ടായതായ ഈ പ്രപഞ്ചം മായ തന്നെ. ഇങ്ങനെയുള്ള മായ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? പരമാർത്ഥത്തിൽ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ന വിദ്യതെ എന്ന് പറയുന്നത്. പരമാർത്ഥത്തിലില്ല എന്നുള്ളതിന് എന്ത് പറഞ്ഞു? അത് മറന്നാണ്, നശിക്കുന്നതാണ്. അങ്ങനെ ഇനി വേറെ രീതിയിലും പറയാം, എന്തുകൊണ്ട് മായ പരമാർത്ഥത്തിലില്ല എന്ന് പറയുന്നു? അതിന് സ്വതന്ത്രമായൊരു സത്ത ഇല്ല, അതുകൊണ്ട് അത് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഒരു പരമാർത്ഥ സത്തയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പറയാം സ്വതന്ത്രമായ സത്തന് ഇല്ല, അതുകൊണ്ടതില്ല. ബ്രഹ്മസത്തയെ ആശ്രയിച്ചിട്ടാണ് മായ നിലനിൽക്കുന്നത്. സ്വതന്ത്രമായ നിലനിൽക്കാൻ പറ്റില്ല. അതിന് പൊതുവെ ഒരു യുക്തി പറയും, മായ ഒരു ശക്തിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതൊരു ശക്തനെ ആശ്രയിച്ചാ നിൽക്കുന്നത്. ശക്തി എപ്പോഴും ശക്തനെ ആശ്രയിച്ചു. എന്നിൽ സംസാരിക്കാനുള്ള ശക്തിയുണ്ട്, ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്, ഓടാനും ചാടാനും എല്ലാം ഉള്ള ശക്തിയുണ്ട്. ഇതൊക്കെ എന്റെ ഓരോ ശക്തിയാണ്. ഈ ശക്തിയെല്ലാം ഞാനാകുന്ന ശക്തനാശ്രയിച്ച് ഞാനില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഉണ്ടോ? ഞാനില്ലാതാകുന്നു, ഞാൻ മരിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിന്തിക്കാനുള്ള ശക്തി, സംസാരിക്കാനുള്ള ശക്തി, ഓടാനും ചാടാനുമുള്ള ശക്തി, ഒരു ശക്തിയൊന്നുമില്ല. അപ്പൊ ഒരു ശക്തി എന്ന് പറയുന്നത് എപ്പോഴും ശക്തനെ ആശ്രയിച്ച് നിൽക്കും. ഞാനില്ലാതാകുക, പിന്നെ എന്റെ ചിന്തിക്കാനുള്ള ശക്തി നിൽക്കുക, അത് സംഭവിക്കില്ല. ഞാനില്ലാതായാൽ പോയി. ഞാനുള്ളിടത്തോളം കാലമേ എന്തോരോ എന്നിലെ ചിന്തിക്കാനുള്ള ശക്തി അപ്പൊ ആ ചിന്തിക്കാനുള്ള ശക്തി എന്നിൽ നിന്ന് വേറെയാണ്. എന്നാൽ അതിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ലതാണ്. അപ്പൊ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. ശക്തി ശക്തിയിൽ നിന്ന് വേറെയാണ് എന്ന് പറഞ്ഞാൽ വേറെ നിങ്ങൾ പറയുമ്പോൾ അത് സ്വതന്ത്രമായി നിലനിൽക്കുന്നല്ലോ എന്ന് പറയാൻ എന്തുകൊണ്ട്? വേറെ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അതങ്ങനെ വേറിട്ട് അനുഭവപ്പെടുന്നു, അതുകൊണ്ടാണ് അത് അനുഭവത്തിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനുഭവത്തിൽ വരുന്നു എന്നാണ് ഞാൻ പറയണത്. പ്രപഞ്ചം അനാത്മാവാണ്, ആത്മാവല്ല, എന്നൊന്നും വേറെയാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? അതെന്റെ അനുഭവത്തിന് വരുന്നു എന്നാണ്. അത് അനുഭവത്തിൽ വരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പ്രപഞ്ചത്തിന്റെ കാരണമായ ഒന്നിനെ ഊഹിക്കുന്നു, ഊഹിക്കുന്നതുകൊണ്ട് അതും എന്റെ അനുഭവത്തിന് വരുന്നു. ആ ഇങ്ങനെ ഒന്നുണ്ട്. അപ്പോ ഇതിനെ വേറെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഇതിനെ വേറെ അല്ലെന്നും പറയും, അത് മറ്റടി. ഇതൊക്കെ ഓരോ യുക്തികളനുസരിച്ച് പറയുന്നതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് എങ്ങനെയാണോ, ഇത് വേറെയാണോ, ശക്തിയും വേറെയാണ്, ശക്തിയുടെ കാര്യവും വേറെയാണ്. എന്തുകൊണ്ട്? അതെന്റെ അനുഭവത്തിന് വിഷയമായിരുന്നു. പക്ഷെ അതിനെന്നെ ആശ്രയിച്ചേ നിൽക്കാൻ പറ്റും. എന്റെ ശക്തിക്ക് എന്നെ വിട്ടിട്ട് സ്വതന്ത്രമായിട്ട് അതിനെ നിലനിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതില്ലാത്തതാണോ? അപ്പൊ നേരത്തെ പറഞ്ഞു, പിന്നെ ഉള്ളതെന്നെന്തുകൊണ്ട് പറയുന്നു? അനുഭവപ്പെടുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുന്നു. എന്റെ ശക്തി, എന്റെ ചിന്താശക്തി, എന്റെ വാക്ശക്തി, ഇതൊക്കെ എന്റെ അനുഭവത്തിൽ വരുന്ന കാര്യമാണ്. അപ്പൊ എന്റെ അനുഭവത്തിൽ വരുന്ന ഒന്നിനെ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയും ഇതൊക്കെ ഉള്ളതാണ്. അവരെ പ്രപഞ്ചം എന്റെ അനുഭവത്തിൽ വരുന്നതാണ്, നാമരൂപാത്മകമായ പ്രപഞ്ചം. അപ്പൊ അനുഭവത്തിൽ വരുന്നതിനും ഞാനിങ്ങനെ നിഷേധിക്കും, ഇല്ലാന്ന് പറയാൻ പറ്റും. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് പറയും, ഇങ്ങനെ ഒന്നില്ല, അതിനെനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ ഇല്ലെന്ന് പറഞ്ഞ പിന്നെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിന് തന്നെ അർത്ഥമില്ലാതായി പോകും. അങ്ങനെ നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ പറയാനോ ഒന്നും കഴിയാതെ പോകും. നമ്മളങ്ങനെയല്ല, ഇതിന് നമ്മൾ ഉണ്ടെന്ന് അറിയുന്നു, ഉണ്ടെന്ന് ചിന്തിക്കുന്നു, ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. അറിയുക, ചിന്തിക്കുക, പറയുക, ഇതെല്ലാം അതിനെ സംബന്ധിച്ച്. കൂടാതെ ഉണ്ട് എന്നുള്ള ആളുകൾക്ക് മറ്റ് പ്രവൃത്തികളും ചെയ്യുന്നു, പറയുന്നു, ചിന്തിക്കുന്നു, പറയുന്നു, മറ്റ് നാനാ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. ഇതൊക്കെ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നതിന് കാരണമായി നിലനിൽക്കുന്ന അവയാണ് തന്നെ ഉണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. എന്നുവെച്ചാൽ ഇല്ല എന്ന് പറയുന്നു ആകാശ പുസ്തകമാണ്, മന്ധ്യാപുത്രൻ എന്നൊക്കെ പറയുന്ന പോലെ ഇതിന് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഈ നമുക്ക് പറയാം, മന്ധ്യയുടെ പുത്രൻ എന്ന് പറയുന്ന ഒരു പുത്രനില്ല, ആകാശകുസുമം എന്ന് പറയുന്ന ഒരു കുസുമം അത് ഒരിക്കലും സംഭവിക്കത്തില്ല. പക്ഷെ പ്രപഞ്ചത്തെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ പ്രപഞ്ചത്തെ എന്ന വിദ്യയിൽ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും വിശേഷ അർത്ഥങ്ങളുമാണ്. എന്നാലങ്ങനെ പറയാൻ പറ്റും. ആ വിശേഷാർത്ഥമാണ് പറയുന്നത് എന്താണ്? അത് ഒന്ന്, പരമാർത്ഥത്തിലില്ല, മറ്റൊന്ന് സ്വതന്ത്രമായി നിലനിൽക്കുന്നില്ല. ഇതെല്ലാം പറയുന്നതാണ്. പരമാർത്ഥത്തില്ലാന്ന് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടിരിക്കുന്നു, നശിച്ചു പോകുന്നു. അങ്ങനെ ഇനി പരമാർത്ഥത്തിലില്ല എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥവും പറയാം. എന്താണ് പരമാർത്ഥത്തിലില്ല? നമ്മളത് ഉണ്ട് എന്നറിയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പ്രപഞ്ചത്തിന്റെ ഉണ്മയെ, പ്രപഞ്ചത്തിന്റെ സത്തയെ അറിയും, ഉണ്ട് എന്നറിയുന്നു. പക്ഷെ അങ്ങനെ അറിയുമ്പം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു ആ സത്ത പരമാർത്ഥമല്ല. നമ്മൾ പ്രപഞ്ചത്തെ അറിയുമ്പോഴും അതിൻ്റെ പരിണാമത്തെ, മാറ്റത്തെ അറിയുമ്പോഴും പ്രപഞ്ചത്തിൻ്റെ നാശത്തെ അറിയുമ്പോഴെല്ലാം നമ്മളൊരു സത്യം അറിയുന്നു, ഇതാ ഇതാണ് പ്രപഞ്ചം, എൻ്റെ മുന്നിൽ അനുഭവപ്പെടുന്നതാണ് പ്രപഞ്ചം, ഉണ്ടെന്നറിയുന്നു. ആ പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഇത് ഇന്നലെ ഇങ്ങനെയായിരുന്നില്ല, ഇന്നിങ്ങനെയാണ്, നാളെ ഇത് വേറെ രീതിയിലാവും. അങ്ങനെ അറിയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സത്യം അറിയുന്നു. ഇനി നശിക്കുന്നു എന്ന് പറയുമ്പോഴും എന്താണ്? ഏതിനാണോ സത്യം ഉണ്ടായിരുന്നത് ഇല്ലാതാകുന്നു എന്നാണ് അറിയുന്നു. അവിടെ ഈ സത്യയുടെ അനുഭവം, അങ്ങനെ ഒരു സത്യയുടെ അനുഭവം ഉണ്ടെങ്കിലും ആ സത്യ പരമാർത്ഥമല്ല, അത് സ്വതന്ത്രവുമല്ല, രണ്ടു കാര്യങ്ങളാണ്. ഈ പ്രപഞ്ചത്തിലെ സത്യ പരമാർത്ഥമായിരുന്നെങ്കിൽ നമുക്ക് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇല്ലാന്നൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല, അതുണ്ടാകുന്നുണ്ടല്ലോ. അത് നമ്മുടെ അനുഭവത്തെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് മായാമയമായ പ്രപഞ്ചം പരമാർത്ഥമാണെങ്കിൽ ഇല്ല എന്നൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമുക്ക് ഇല്ല എന്നുള്ള അനുഭവം ഇത് പരമാർത്ഥമുണ്ടാവും. ഇതിന് സ്വതന്ത്ര സത്തയില്ല എന്ന് പറയുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ അനുഭവത്തിന് വിഷയമായിട്ടാണ് പ്രപഞ്ചം നിൽക്കുന്നത്, നമുക്ക് അനുഭവപ്പെടുന്നു. അനുഭവപ്പെടുന്നു എന്ന് വെച്ചാൽ അനുഭവ വിഷയമായി. അപ്പൊ ഈ അനുഭവ വിഷയമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന സത്ത, അത് തന്റെ തന്നെ സത്തയാണ് അവിടെ അനുഭവപ്പെടുന്നത് എന്നാണ്. എന്തുകൊണ്ട്? താൻ സ്വയം സത്താസ്വരൂപനാണ്, അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപനാണ്. ആ സത്തയാണ് പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്നത്. തന്റെ സത്തയെ അതിൽ അനുഭവപ്പെടുന്നതുകൊണ്ട്, തന്റെ സത്തയെന്ന് പറയുന്നത് എന്താണ്? താൻ സ്വയം സത്താസ്വരൂപനാണ്. താൻ വേറെ, തന്റെ സത്ത വേറെ അങ്ങനെയല്ല, താൻ സത്താസ്വരൂപനാണ്. ആ സത്തയാണ് പരമാർത്ഥം എന്ന് പറയുന്നത്. ആ പരമാർത്ഥ സത്തയെ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ്, അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് പ്രപഞ്ചത്തിന്റെ സത്തയാണെന്ന് തിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ സത്തയല്ല, ഇത് പരമാർത്ഥ സത്തയാണ്. അപ്പോൾ പരമാർത്ഥമായ സത്തയെ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്നതുകൊണ്ട് പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ സത്ത സ്വതന്ത്രമല്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിന് സ്വതന്ത്രമായൊരു സത്ത ഇല്ല. അത് ഈ പ്രപഞ്ച കാരണമായിരിക്കുന്ന മായ എന്ന് പറയുന്ന അതിന്റെ സത്തയാണെങ്കിലും കാര്യമായ പ്രപഞ്ചത്തിന്റെ സത്യമാണെങ്കിലും ആ സ്വതന്ത്രമായ സത്യം. സ്വതന്ത്രമായ സത്യം എന്ന് പറഞ്ഞാൽ എന്താണോ എന്താർത്ഥം? ആ സത്ത അതിൻ്റെതല്ല, അതാണ് സ്വതന്ത്രമല്ല എന്ന് പറയുന്നത്. ആ സത്ത എന്ന് പറയുന്നത് അതിന്റെ സത്തയല്ല, മറ്റേതിന്റെ സത്യമാണ്. നമ്മൾ ചന്ദ്രനും പ്രകാശങ്ങളാണ്. അത് സ്വയം അത് പ്രകാശിക്കുന്നോണ്ടല്ല, മറ്റേതോ പ്രകാശിക്കുന്ന ഒന്നിന്റെ പ്രകാശം അതിൽ വീഴുന്നതാണ്. അത് സൂര്യന്റെ ആകാം, നക്ഷത്രങ്ങളുടെ ആകാം, സ്വയം പ്രകാശം എന്തിനെങ്കിലും മറ്റേതെങ്കിലും പ്രകാശത്തിന്റെ പ്രകാശം പ്രകാശിക്കുന്ന ഒന്നിന്റെ പ്രകാശം അതിൽ വീഴുന്നതാണ് ചന്ദ്രൻ. പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നെങ്കിലും അത് പ്രകാശിക്കുന്നതായിട്ട്. എത്രയോ കാലം മനുഷ്യൻ വിശ്വസിച്ചിരുന്ന എന്താണ്, സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ ചന്ദ്രനും പ്രകാശിക്കുന്നു. സൂര്യന്റെ പ്രകാശം ചൂടുള്ളതാണെങ്കിൽ ചന്ദ്രന്റെ പ്രകാശം തണുത്തത്, ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു. ഇന്നും അങ്ങനെ വിശ്വസിക്കുന്നു. പിന്നീട് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്, ആ പ്രകാശം എന്ന് പറയുന്നത് അത് പ്രകാശിക്കുന്നതല്ല, പ്രകാശിക്കണമെങ്കിൽ അതിൽ ജ്വലനം നടക്കും, അഗ്നി ഉണ്ടാവും. സൂര്യനിൽ അഗ്നിയാണ്, സൂര്യന് അഗ്നി മയനാണ്, അതുകൊണ്ടാണ് അത് പ്രകാശം. ചന്ദ്രനിൽ അങ്ങനെ അഗ്നി ഇല്ല, അതുകൊണ്ട് അത് പ്രകാശിക്കുന്നു, തേജസ് ഇല്ല. അപ്പൊ മറ്റൊന്നിന്റെ പ്രകാശം ആണ് ചന്ദ്രന്റെ പ്രകാശം എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് മായയുടെ സത്ത ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സത്ത എന്ന് പറയുന്നത് അതിന്റെ സത്തയല്ല, അതുകൊണ്ടത് സ്വതന്ത്രമല്ല, അത് മറ്റൊന്നിന്റെ സത്തയാണ്, ബ്രഹ്മത്തിന്റെ സത്തയാണ്. ഈ സത്തയെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. സത്തയുടെ രണ്ട് നില, ഒന്ന് പരമാർത്ഥമായ സത്ത, മറ്റൊന്നോ മായയിലും പ്രപഞ്ചത്തിലും ഒക്കെ ഉള്ള സത്ത എന്താണോ അത് ആരോപിതമായ സത്ത, പരമാർത്ഥം. പരമാർത്ഥമല്ല, സ്വതന്ത്രമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ അദ്വൈതത്തിൽ എന്താണ്, അത് ആരോപിതമായ സത്തയാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ചന്ദ്രൻ പ്രകാശം കാണുന്നു അല്ലേ, അപ്പൊ ചന്ദ്രന് പ്രകാശമുണ്ടോ? ഇല്ല. പിന്നെ രാത്രി മനത്തൂക്കുമ്പോൾ കാണുന്ന എന്തോ ഇരുട്ടാണ്. ചന്ദ്രനിൽ പ്രകാശം ഇല്ലെന്നുള്ള അതിനർത്ഥം പ്രകാശം ഉണ്ട്, നമ്മൾ അനുഭവിക്കുന്നു. പിന്നെ എന്താണ് അതിന്റെ പ്രത്യേകത? ചന്ദ്രന്റേത് അല്ല, അതാണ് വിശേഷിച്ച് മനസ്സിലാക്കുന്നത്. അല്ല, ചന്ദ്രന് പ്രകാശമില്ലെന്നല്ല, ചന്ദ്രന് പ്രകാശമുണ്ട്. ചന്ദ്രന്റേതല്ലാത്ത പ്രകാശം എവിടെയുണ്ട്? ചന്ദ്രനുണ്ട്, അത് സ്വയം പ്രകാശിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിനും അല്ലെങ്കിൽ മായയ്ക്കും സത്തയില്ലെന്നല്ല ഇവിടെ പറയുന്നത്, അതിന് സത്തയുണ്ടെന്നുള്ളു, നമ്മളത് അനുഭവിക്കുന്നു. പക്ഷെ ആ സത്ത അതിൻ്റെത് അല്ല, അതാണ് മനസ്സിലാക്കുന്നത്. അല്ല, സത്തയില്ലെന്നല്ല, സത്ത ഉള്ളത് അതാണ് ഞാൻ വിദ്യത എന്ന് പറയുന്നത്. അതിന് സത്തയില്ല എന്ന് പറയുന്ന അതാണ്, അതാണ് ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ എന്താർത്ഥം പറയുന്നു? പരമാർത്ഥത്തിൽ ഇല്ല, സ്വതന്ത്രമായിട്ട് ഇല്ല എന്നെല്ലാം പറയും. ഈ രണ്ടു കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാവണം. ഒന്നെന്താണ്? പരമാർത്ഥത്തിൽ ഇല്ല, സ്വതന്ത്രമായിട്ട് ഇല്ല. പിന്നെ എങ്ങനെയാ ഉള്ളത്? അത് ആരോപിതമായിട്ട് നമ്മുടെ അറിവിന് വിഷയവുമായിട്ട് കൽപ്പിതമായിട്ട് എന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെ ഒരു സത്ത ഉള്ളത് ഏതോ അതിനെയാണ് ഇവിടെ പറയുന്നത്. എന്ത് മായ എന്ന് പറയുന്നത്? ഇത് മായയുടെ ഒരു ഭാഗത്തിന്റെ വിശദീകരണമാണ്. ഇത് പലതരത്തിൽ വിശദീകരിക്കും. ഇവിടെ ഇപ്പൊ അതിന്റെ ഒരു ഭാഗത്തെ എടുത്ത് വിശദീകരിച്ചിരിക്കും. ഇതുകൊണ്ട് മായയുടെ വിശദീകരണം പൂർണ്ണമാകുമെന്നതിന് അർത്ഥമില്ല. ഇങ്ങനെ വിശദീകരിക്കാം, മറ്റു പല രീതിയിലും വിശദീകരിക്കുന്നത്. ഇതൊരു മായയെ സംബന്ധിച്ചുള്ള ഒരു വിചാര രീതിയാണ് അദ്വൈതികളുടെ. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നല്ല അതിനർത്ഥം. ഇങ്ങനെ ഒന്ന് ഒരു എന്ന പലതരത്തിൽ ഇതിനെ വിശദീകരിക്കും. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ വിശദീകരിച്ചിരിക്കുന്നത് ആ രീതി ഒന്ന് മനസ്സിലാക്കണം.